ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 16-ാം അധ്യായം 5-ാമത്തെ ശ്ലോകം. ദേവി സമ്പദ് വിമോക്ഷായ നിബന്ധായ സുരീമത മാശുജ സമ്പദം ദേവീം അഭിജാഗോസി പണ്ഡവ ദംഭോദർപ്പോതിമാനശ്ച ക്രോധപരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥസമ്പദം ആസുരീം. അഥ ഇദാനീം ആസുരി സമ്പദിച്ചതെ. കഴിഞ്ഞ അധ്യായത്തിന് ഒരു ശ്ലോകം വിട്ടായിരുന്നു. ആ ധൈര്യത്തിന് ഞാൻ ഇവിടെ ഒന്ന് വിട്ടത്. പക്ഷെ അവിടെ പിടിച്ചില്ല, ഇവിടെ പിടിച്ചു. ദംഭഃ ധർമ്മദ്വിജിത്വം. ധർമ്മദ്വിജിത്വം എന്ന് പറയുന്നത് ധ്വജം എന്ന് പറഞ്ഞാൽ കൊടിയാണ് ധ്വജം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മം അതിനെ ഉയർത്തിപ്പിടിക്കുക. താൻ ധാർമ്മികനാണ്, താൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്. അത് ചെയ്തിട്ട് തന്നെയാണ്, ചെയ്യാതെയല്ല. ഒരാൾ ചെയ്യുന്നു, പക്ഷെ അതിനയാൾ കൂടുതൽ പ്രദർശിപ്പിക്കുക. എന്തിനത് പ്രദർശിപ്പിക്കുന്നു? ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട്. അത് അവസര സമ്പത്താണ്. ധർമ്മം ചെയ്യാം, പക്ഷെ അതിനെ പ്രദർശിപ്പിക്കാൻ പാടില്ല. പ്രദർശിപ്പിക്കുക എന്ന് വെച്ചാൽ അഭിമാനത്തോടുകൂടി ആണല്ലോ അത് പ്രദർശിപ്പിക്കുന്നത്. ധർമ്മം അനുഷ്ഠിക്കുന്നത് രണ്ട് ഉദ്ദേശത്തോടുകൂടിയാണ്. ഒന്ന്, അനുഷ്ഠിക്കുന്നവന് അതിൻ്റെ സദ്ഫലം ഉണ്ടാകുക. മറ്റൊന്ന്, അതുകൊണ്ട് ലോകത്തിന് നന്മയുണ്ടാകുക. ധർമ്മചക്രം പ്രവർത്തതേ, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഈ ധർമ്മചക്രം പ്രവർത്തിക്കുന്ന. സ്മൃതികളിലെല്ലാം പറയും ലോകരക്ഷയ്ക്ക് വേണ്ടി. ഇവിടെ ആചാര്യസ്വാമികൾ ആവർത്തിച്ച് പറയും വർണ്ണ ആശ്രമധർമ്മം. ഈ രണ്ട് ധർമ്മങ്ങളും ലോകത്തനുഷ്ഠിച്ചാലേ ലോകം നിലനിൽക്കൂ എന്ന് പല ഭാഗങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ലോക നന്മ ഉദ്ദേശിച്ചിട്ടാണ് അതൊന്ന്. മറ്റൊന്ന്, ആ അനുഷ്ഠിക്കുന്നവൻ, അനുഷ്ഠിക്കുന്ന ആളുടെ നിലയനുസരിച്ച് അയാൾക്ക് പ്രയോജനം ഉണ്ടാവണം. ധർമാനുഷ്ഠാനം കൊണ്ട് സാധാരണഗതിയിൽ എന്താണ്? പുണ്യമാണ് ധർമ്മത്തിന്റെ ഫലം. ഒരാധ്യാത്മിക സന്ദർഭത്തിലല്ല, എന്താ, ഒരു സാധാരണ വ്യക്തി ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത് പുണ്യമാണ്. പക്ഷേ ധർമ്മത്തിൽ അഭിമാനം വന്നു കഴിഞ്ഞാലോ അതിന് സ്വാർത്ഥത വരും, അതതിന്റെ പുണ്യഫലത്തെ നശിപ്പിക്കും. അതുകൊണ്ടത് ആസുര സമ്പത്താണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് സത്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും ആസുരന്മാർ അവസാനം ശിക്ഷിക്കപ്പെടുന്നത്. അവർ ചെയ്യുന്നത് ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കും, പക്ഷേ അതിലൂടെ അവർ പാപത്തെ സഞ്ചയിക്കും. ആ പാപം അവർക്ക് ശിക്ഷ നൽകും. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. ഒരു കർമ്മയോഗിയാണ് അനുഷ്ഠിക്കുന്നതെങ്കിലോ അയാൾ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടി ചെയ്യും. അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗാദി കാമനകളില്ല. അപ്പം അതിന് അനുകൂലമായ പുണ്യ സമ്പാദന അയാൾക്ക് ഉദ്ദേശമില്ല. ഇവിടെ ഒരു ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. എന്താണ് സംസ്കാരം എന്നാൽ എന്താണ്? ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു ജീവനിൽ സംസ്കാര രൂപം കൊള്ളുന്ന എപ്രകാരമാണ്, അല്ലെങ്കിൽ അതിന്റെ ആവിർഭാവം ഉറവിടം എങ്ങനെയാണ്? സംസ്കാരവും വാസന ഇതെല്ലാം മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വാസനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവ രണ്ടും ഇല്ലാതാക്കുന്നത് എങ്ങനെ? എല്ലാം ഒന്ന് വിശദീകരിച്ചു തരണം. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സംസ്കാരം എന്ന് പറയുന്നത് അന്ധകരണ പരിണാമം എന്ന് പറയാം. വളരെ വിശദമായി മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്റെ ഓർമ്മശക്തിയെ പരീക്ഷിക്കാനാണോ ചോദിക്കുന്നതെന്ന് എനിക്ക് സംശയം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇനി പറയുമെന്നറിയാം. അങ്ങനെ പറയണമെന്നില്ല, കാരണം ഞാൻ എന്റെ ഓർമ്മശക്തിയെ ആശ്രയിച്ചല്ല സംസാരിക്കും. ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഞാൻ വളരെ സീറോ ആണ്. അവൾ ചിലപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ വീണ്ടും പറഞ്ഞെന്ന് വരത്തില്ല. ഇപ്പൊ മനസ്സിൽ തോന്നുന്നു പറയും. ഇപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ നിർവചനം അന്ധകരണ പരിണാമം. ഇവിടെ ഞാൻ നിർവചിച്ചിരിക്കുന്ന എല്ലാ യോഗസൂത്രങ്ങളിൽ വ്യാസഭാഷയത്തിൽ നിർവചിച്ചിരിക്കുന്നതാണ്. അത് ഒരുതരം അന്ധകരണത്തിന്റെ പരിണാമമാണ്. അന്ധകരണ പരിണാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ മനസ്സിൽ സദാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ, ഇത് അന്ധകരണ പരിണാമമാണ്. ഇതിനെ അന്ധകരണത്തിന്റെ പരിണാമം എന്ന് പറയും. ആഗ്രഹം, ഇച്ഛ, ഇത് അന്ധകരണത്തിന്റെ മറ്റൊരു പരിണാമമാണ്. ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുള്ളൂ. ക്രോധം, പാരുഷ്യം, ദമ്പം, ദർപ്പം, അതിമാനം, ഇതെല്ലാം അന്ധകരണത്തിന്റെ പരിണാമമാണ്. സംസ്കാരവും അന്ധകരണത്തിന്റെ ഒരു പരിണാമം തന്നെ. ഈ രണ്ട് പരിണാമം തമ്മിൽ വ്യത്യാസം എന്താണ്? ഈ പറയുന്ന ദമ്പം, ദർപ്പം, അതിമാനം, ക്രോധം, പാരുഷ്യം എന്നെല്ലാം പറയുന്നത് അന്ധകരണത്തിന്റെ സ്ഥൂലമായ പരിണാമം. അന്ധകരണത്തിന്റെ സ്ഥൂലമായ പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധകരണം എന്ന് പറയുന്നത് ജീവന്റെ ഒരു ഭാഗം. ഒരു ജീവന് അനുഭവവേദ്യമായി തീരുന്നതിനാണ് സ്ഥൂല പരിണാമം എന്ന് പറയുന്നത്. ഒരു ജീവനെ അനുഭവിക്കാൻ പറ്റിയത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ദമ്പം, ദർപ്പം, അതിമാനം, ക്രോധം, പാരുഷ്യം, ഇതെല്ലാം ജീവൻ അനുഭവിക്കാൻ പറ്റിയാണ്, അറിയാൻ പറ്റുന്നു. പിന്നൊരു ദമ്പം ഉണ്ടാകുമ്പോൾ എനിക്കറിയാം, ദർപ്പം ഉണ്ടാകുമ്പോൾ എനിക്കത് മനസ്സിലാകും. ദർപ്പമാണ് ഒരുപക്ഷെ ഞാൻ എന്നെ ദർപ്പമാണെന്ന് തിരിച്ചറിയത്തില്ല, പക്ഷെ ആ വികാരത്തെ എനിക്കറിയാം. അതിമാനം, ഞാൻ ആ വികാരത്തോടു കൂടിയവനായിത്തീരുന്നു. ക്രോധം വരുമ്പോൾ ഞാൻ ക്രോധത്തോടു കൂടിയവനായിത്തീരുന്നു, പാരുഷ്യത്തോടു കൂടിയവനായിത്തീരുന്നു. അപ്പോ ഈ വരുന്ന പരിണാമങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ടാണ് അതിന് സ്ഥൂലമെന്ന് പറയുന്നത്. ബാഹ്യപരിണാമമെന്നും പറയും. പക്ഷെ അന്ധകരണം സൂക്ഷ്മമാണ്. കാരണം അത് രൂപപ്പെട്ടിരിക്കുന്നത് തന്മാത്രകളിൽ നിന്നാണ്. അന്ധകരണം എന്ന് പറയുന്നത് തന്മാത്രകളുടെ പരിണാമമാണ്. തന്മാത്രകളുടെ കൂടിച്ചേരലെന്ന് പറയും. അദ്വൈതികൾ അങ്ങനെ പറയും, തന്മാത്രകൾ കൂടിച്ചേർന്നാണ്. യോഗികൾ പറയും അത് തന്മാത്രകളുടെ പരിണാമമാണെന്ന് പറയും. രണ്ട് പ്രത്യേക രീതിയിലാണ് പറയുന്നത്. സാംഖ്യശാസ്ത്രത്തിലും മറ്റും അങ്ങനെ പറയും. ഇവിടെ പറയുന്നത് കൂടിച്ചേരുന്നതാണ്. അതുകൊണ്ട് അന്ധകരണം സൂക്ഷ്മമാണ്. അസൂക്ഷ്മമായിരിക്കുന്ന അന്ധകരണത്തിൽ തന്നെ സ്ഥൂലമായ അല്ലെങ്കിൽ ബാഹ്യമായ പരിണാമങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഈ ചിന്തകളെല്ലാം. ഇത് നമ്മൾ വിശദീകരിച്ച് ചർച്ച ചെയ്തതാണ്. ഇത് നമുക്ക് അനുഭവവേദ്യമാണ്. ഓരോ ജീവനിലും ഇതുണ്ടാകുക, എന്നാൽ ഉണ്ടാകുമ്പോൾ ഇതിനറിയാതിരിക്കാതെ സംഭവിക്കത്തില്ല. ആണ് സ്ഥൂല പരിണാമത്തിന്റെ പ്രത്യേകത. അന്ധകരണം സ്ഥൂലമായി പരിണമിക്കുക, എന്നാൽ നമ്മൾ അതിനറിയാതിരിക്കുക, അതായത് ജീവൻ അതിനെക്കുറിച്ച് ബോധവാനല്ലാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. അതാണ് സ്ഥൂലമായ അല്ലെങ്കിൽ ബാഹ്യമായ പരിണാമത്തിന്റെ ലക്ഷണം. എന്നുവെച്ചാൽ എന്നിൽ ക്രോധമുണ്ടായി, ആ ക്രോധത്തെ ഞാൻ അറിയാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. മറ്റുള്ളവരെ അറിയാതിരിക്കാൻ എനിക്ക് വേണമെങ്കിൽ അതിനെ അമർത്തിപ്പിടിക്കാം. പക്ഷെ എന്നാലും എനിക്കറിയാം എന്റെ ഉള്ളിൽ ക്രോധം വന്നിരിക്കുന്നു, കാമം വന്നിരിക്കുന്നു, അതെല്ലാം അവനവൻ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ബാഹ്യമൊന്നും സ്ഥൂലമൊന്നുമെല്ലാം പറയുന്നത്. പക്ഷെ അന്ധകരണത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഒരു പൊതുവായ നിയമമാണ്. അത് സദാസമയം രണ്ടു തരത്തിൽ പരിണമിച്ചുകൊണ്ടേയിരിക്കും. ഏകരൂപത്തിൽ അതിന് പരിണമിക്കാൻ പറ്റത്തില്ല. അത് ആന്തരികമായി സൂക്ഷ്മമായി പരിണമിക്കുന്നതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് സംസ്കാരം. എപ്പോഴാണോ അന്ധകരണം ബാഹ്യമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ സമയത്ത് തന്നെ അത് സൂക്ഷ്മമായും പരിണമിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആന്തരികമായി പരിണമിച്ചുകൊണ്ടിരിക്കും. അതിന് സൂക്ഷ്മമെന്നും ആന്തരികമെന്നും പറയുന്നത് എന്തുകൊണ്ട്? ആ പരിണാമം നമുക്കറിയാൻ കഴിയുന്നില്ല. അത് അനുഭവവേദ്യമല്ല, അതവിടെ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് അത് കാര്യ അനുമേയം. ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അനുമാനിക്കാം. എന്നുവെച്ചാൽ എന്നിലിപ്പോൾ ക്രോധം വരുന്നു. ക്രോധം വന്നു കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, ചിലപ്പോൾ ആഗ്രഹിച്ചാലും വരാം, അറിഞ്ഞും അറിയാതെയും വരാം ക്രോധം. എന്നുവെച്ചാൽ മനഃപൂർവ്വം അല്ലാതെയും വരാം, മനഃപൂർവ്വമായിട്ടും വരാം. വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയും. അതിന്റെ കാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. എനിക്കറിയാൻ വയ്യാത്ത കാരണങ്ങൾ കൊണ്ടും എന്നിൽ ക്രോധം ഉണ്ടാകാം. പക്ഷെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് അനുമാനിക്കാം, എന്താണ് എന്റെ ഈ ക്രോധത്തിന് കാരണമായി എന്തോ ഒന്നുണ്ടായിരുന്നു. അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്, കാര്യ അനുമേയം എന്ന് പറയുന്നു. അന്ധകരണം സ്ഥൂലമായി പരിണമിക്കുന്നതിന് രണ്ട് നിമിത്തം. ഒന്ന് ബാഹ്യമായ നിമിത്തം, സാഹചര്യങ്ങൾ. ഒരാളെന്നെ പ്രകോപിപ്പിച്ചു, ഞാൻ ക്രോധിക്കുന്നു, അത് ബാഹ്യമായ നിമിത്തം. പക്ഷെ ഇതുകൊണ്ട് മാത്രം അത് വരത്തില്ല ഒരിക്കലും. അതിന് ആന്തരികമായ സൂക്ഷ്മമായ നിമിത്തം കൂടെ വേണം. അതാണ് കാര്യം കൊണ്ട് അനുമാനിക്കുന്നത്. അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്, ആന്തരികമായ നിമിത്തം. അത് ഏത് സമയവും അന്ധകരണം സ്ഥൂലമായി പരിണമിക്കുന്നോ അതേസമയം തന്നെ അന്ധകരണം സൂക്ഷ്മമായും പരിണമിച്ചുകൊണ്ടേയിരിക്കും. സ്ഥൂലമായ പരിണാമങ്ങൾ നമ്മൾ സ്വയം അനുഭവിക്കുന്നു. സ്ഥൂല പരിണാമങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതിന് സ്ഥായി ഭാവമില്ല. അതിനെക്കുറിച്ച് മിക്കവാറും എല്ലാ ദാർശനികന്മാരും പറയുന്ന എന്താണ്? അത് ക്ഷണികമാണ്, ഉണ്ടാകുന്നു, നശിക്കുന്നു. ജലത്തിലെ ഓളങ്ങളെ പോലെ, ജലത്തിൽ തുടർച്ചയായിട്ട് തിരകൾ വരുന്ന നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഓരോ ക്ഷണത്തിലും ഉണ്ടായി നശിക്കുന്ന അനേകം തിരകളെയാണ് നമ്മൾ ഒരു തിരയായിട്ട് എണ്ണുന്നത്. വലിയൊരു തിര എന്ന് പറയുമ്പം അനേക തിരകൾ കൂടിച്ചേർന്നാണ്. അതുപോലെ നമ്മൾ നീണ്ടു നിൽക്കുന്ന വികാരങ്ങൾ, കാമക്രോധാദി വികാരങ്ങളെല്ലാം ക്ഷണികങ്ങളായി ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്ന വികാരങ്ങളുടെ ഒരു സമൂഹമാണ്. അപ്പോൾ ഒരു ക്രോധം ദീർഘസമയം മനസ്സിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ക്ഷണം പ്രതി ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്ന ക്രോധത്തിന്റെ ഒരു പരമ്പര നമ്മുടെ ഉള്ളിൽ പലതരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ ബാഹ്യമായ അന്ധകരണത്തിന്റെ പരിണാമമായി കാമക്രോധാദികളുടെ പ്രത്യേകത എന്താണ്? അത് ഉണ്ടായി നശിച്ച് ദീർഘസമയം നിലനിൽക്കുന്നത്, അതാണ് എന്റെ പ്രത്യേകത. സംസ്കാരമാണെങ്കിലോ അതിന്റെ പ്രത്യേകത അതങ്ങനെ ഉണ്ടായി നശിക്കുന്നില്ല. മറ്റത് ജലത്തിലെ തിര പോലെ ഒന്നിനൊന്നൊന്നിനൊന്ന് തുടർന്ന് തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. നമുക്കത് ഏകമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഇത്രയും സമയം എന്നിൽ ക്രോധം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഒന്നായിട്ട് ചിലപ്പോൾ എണ്ണി എന്നിരിക്കും. പക്ഷെ അതൊരു പരമ്പരയാണ്. ജലത്തിൽ കാറ്റ് വീശുമ്പോൾ അവിടെ തിരകളുടെ പരമ്പരയുണ്ടാകും. അതുപോലെ അത് നമുക്ക് ഏകമായിട്ട് നമ്മൾ അനുഭവിക്കുന്നു. പക്ഷെ സംസ്കാരത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, അതങ്ങനെ ഉണ്ടായി നശിക്കുന്ന ഒന്നല്ല. മറിച്ചത് ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ അതവിടെ നിൽക്കും, അടുത്തുണ്ടാകുന്നതിനോടുകൂടി ചേരും, അതിങ്ങനെ പെരുകുന്നതാണ്. സംസ്കാരത്തിന്റെ പ്രത്യേകത അതാണ്, ഉണ്ടായി നശിക്കുന്നില്ല, ക്ഷണികമല്ല സംസ്കാരം. എത്ര കാലം അനുഭവം നിൽക്കുന്നോ ആ അനുഭവം മാറി മാറി മാറി വന്നുകൊണ്ടേയിരിക്കാം. പക്ഷെ സംസ്കാരം അങ്ങനെയല്ല, അതിങ്ങനെ ഒന്നിനോടൊന്ന് ചേർന്ന് ചേർന്ന് ചേർന്ന് ചേർന്ന് വൃദ്ധിയായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ അനുഭവങ്ങളും അനന്തമായ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. അതിൻ്റെ അളവെന്താണ്, വലിപ്പം എന്താണ്, അത് ആർക്കും അളക്കാൻ പറ്റത്തില്ല. ഒരു ടെക്നോളജി കൊണ്ടും അതിനെ അളക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞിരുന്നു നാനോ ടെക്നോളജി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതുകൊണ്ട് ഇത് അളക്കാവും, അതിൻ്റെ അളവുമൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ശരിക്കും ഓർമ്മിക്കുന്നില്ല, എന്നാലും എന്തോ ഒരു 10^9 എന്നോ എന്തോ ഒക്കെ പറഞ്ഞിരുന്നു. അതിലൊരു 9 വരുന്നുണ്ട്, അതുകൊണ്ടാണ് നാനോ എന്നൊക്കെ പറഞ്ഞു. അതുപോട്ടെ, നമ്മുടെ വിഷയമല്ല. സംസ്കാരത്തെ അങ്ങനെയൊന്നും അളക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അതെല്ലാം അളക്കുന്നത് അളക്കുന്നുണ്ട്. സൂക്ഷ്മമായ വസ്തുക്കളിൽ നമുക്ക് അളക്കുന്നതിനുള്ള മൈക്രോസ്കോപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സംസ്കാരത്തെ ഒന്നും അതുകൊണ്ട് അളക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അളക്കുന്നതെല്ലാം സ്ഥൂലമായ വസ്തുക്കളെ നമുക്ക് അളക്കാൻ പറ്റും. സ്ഥൂലമായ ഉപകരണങ്ങളുണ്ട്. സൂക്ഷ്മമായ വസ്തുക്കളെ അളക്കാൻ പറ്റത്തില്ല. കാരണം അത് സംസ്കാരമെന്ന് പറയുന്നത് തന്നെ എന്താണോ, തന്മാത്രകളുടെ തലത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതിന് ബാഹ്യമായ ഒരു ഉപകരണം കൊണ്ട്, നമ്മളുണ്ടാക്കുന്ന എല്ലാ ഉപകരണങ്ങളും നമ്മൾ സ്ഥൂലഭൂതങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് നമ്മളെങ്ങനെ അനുഭവിക്കുന്നു? നമ്മുടെ അന്ധകരണം കൊണ്ട് അനുഭവിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ അന്ധകരണം സൂക്ഷ്മമായതുകൊണ്ട്. അന്ധകരണം സൂക്ഷ്മമായതുകൊണ്ട് സംസ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ സ്ഥൂലപരിണാമമായ ചിന്തകളുടെയൊക്കെ സാന്നിധ്യം ആ ജീവൻ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആ ജീവൻ അത് ജീവൻ അത് അനുഭവിക്കുന്നതിനുള്ള ഉപകരണം എന്താണ്? ആ ജീവനിലുണ്ട് സൂക്ഷ്മമായ നമ്മുടെ അന്ധകരണം. പക്ഷേ ആ ജീവന് ആ അന്ധകരണത്തിൻ്റെ മേൽ അതുകൊണ്ട് ഇതുപോലെ ഉപകരണങ്ങളൊന്നും ഉണ്ടാകാൻ ഒക്കത്തില്ല. ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഭൗതികമായ സ്ഥൂലമായ വസ്തുക്കളെ കൊണ്ടാണ്. അതുകൊണ്ട് സ്ഥൂലമായ കാര്യങ്ങൾ മാത്രമേ അളക്കാൻ പറ്റൂ, മറ്റൊന്നും സാധ്യമല്ല. അതിൻ്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിച്ഛായ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനർത്ഥം ഒരിക്കലും നമ്മൾ അതിനെ അളക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സൂക്ഷ്മമായ വസ്തുവാണ് സംസ്കാരം. ആ സംസ്കാരം ഉണ്ടായി നശിക്കുന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. അത് അന്ധകരണത്തിൽ സഞ്ചയിക്കും. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് അന്ധകരണത്തിൽ സഞ്ചയിക്കുന്ന ഒന്നാണ്. അത് അനേക ജന്മങ്ങളിൽ ഇങ്ങനെ സഞ്ചയിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അത് അനാദിയായി ജീവനിൽ സഞ്ചയിച്ചുകൊണ്ടേയിരിക്കുന്നു സംസ്കാരം. എല്ലാ അനുഭവങ്ങളും സംസ്കാരത്തെ ഉണ്ടാക്കുന്നു എന്ന് ചുരുക്കം. അന്ധകരണം സ്ഥൂലമായി അനുഭവരൂപത്തിൽ പല പല അനുഭവരൂപത്തിൽ പരിണമിക്കുമ്പോൾ അതേ അന്ധകരണം തന്നെ സൂക്ഷ്മമായി പരിണമിച്ചു, സ്ഥൂലമായ അനുഭവങ്ങളെല്ലാം നശിക്കുന്നു. പക്ഷേ സൂക്ഷ്മമായ സംസ്കാരം നശിക്കുന്നില്ല, അത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സാധാരണഗതിയിൽ ജീവന്റെ സാമാന്യമായ ഗതി. ഇതാണ് അതിനെ തന്നെ വാസനയെന്നും പൊതുവെ പറയുന്ന അതിനെ തന്നെ സംസ്കാരമെന്നും വാസനയെന്നും പര്യായമായിട്ട് തന്നെ സാധാരണ പറയാറുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അതിനെ വ്യത്യാസപ്പെടുത്തിയും പറയും. അതായത് നമ്മളിലിരിക്കുന്ന സംസ്കാരം അതിൻ്റെ എന്തളവാണെന്നോ എത്രമാത്രം ഉണ്ടെന്നോ ഒരു ജീവന് അറിയാൻ പറ്റത്തില്ല. സാധാരണഗതിയിൽ ഒരു ജീവന് അതിൻ്റെ മേളിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. സാധാരണഗതി ഒരു പൊതു നിയമമാണ്. ആ സംസ്കാരങ്ങളിൽ തന്നെ സംസ്കാരങ്ങൾക്ക് അഭിവ്യക്തിയുണ്ട്. ഇതതിൻ്റെ ഒരു തരത്തിലുള്ള വിശദീകരണമാണ്, പലതരത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സംസ്കാരങ്ങൾക്ക് അഭിവ്യക്തി എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അനേക ജന്മങ്ങളിലെ സംസ്കാരം ഇരിക്കുമ്പോൾ ഒരു ജന്മത്തെ നിശ്ചയിക്കുന്ന ആ സംസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ അഭിവ്യക്തി എന്ന് പറയുന്നത്. അനേക സംസ്കാരങ്ങളിലിരിക്കെ ഒരു ജന്മം സ്വീകരിക്കുന്നു ഒരു ജീവൻ. ഈ ജന്മം സ്വീകരിച്ചു, ആ ജന്മം സ്വീകരിക്കുന്നതിന് എന്താണ് കാരണമായത്? സംസ്കാരത്തിന്റെ അഭിവ്യക്തിയാണ്. അഭിവ്യക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രകടമായ ഭാവം. അനേക സംസ്കാരങ്ങൾ പ്രകടമാകാതിരിക്കെ ചില സംസ്കാരങ്ങൾ പ്രകടമാകും. അതായത് ഇപ്പോ പരമയോഗ്യനായിരിക്കുന്ന ഒരു വ്യക്തി, വളരെ മാന്യനായിരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ എന്തുകൊണ്ടിരിക്കുന്നു? അയാളിൽ ഈ ജന്മത്തിൽ അയാളിൽ അഭിവ്യക്തമായ സംസ്കാരം അതാണ്, പുണ്യ സംസ്കാരമാണ്. അതേസമയം അതേ വ്യക്തിയിൽ തന്നെ ഒരു കള്ളന്റെ സംസ്കാരം ഒളിഞ്ഞു കിടപ്പുണ്ട്, മാന്യമല്ലാത്ത സംസ്കാരങ്ങളും അതിൽ കിടപ്പുണ്ട്, അത് ഒളിഞ്ഞു കിടക്കുകയാണ്. ഇത് എല്ലാ ജീവന്മാരിലും ആരെയും നമുക്ക് പൂർണ്ണമായും മാന്യനെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് അഭിവ്യക്തമല്ല, പ്രകടമല്ല എന്നുള്ളതേ ഉള്ളൂ. ഈ അനന്തമായ സംസ്കാരത്തെ നമുക്ക് ഈ ജന്മത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് എങ്ങനെയാണെന്നോ ഏതൊക്കെയാണെന്നോ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പൊ ആധ്യാത്മിക സാധനയിലൂടെയും മറ്റും ആ മാർഗത്തിലുള്ളവരെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുള്ളൂ, അല്ലാത്തവരതൊന്നും ശ്രദ്ധിക്കാറില്ല. അവർ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ജന്മത്തിൽ പ്രകടമായിരിക്കുന്ന സംസ്കാരത്തിനാണ്. ഈ ജന്മത്തിൽ പ്രകടമാകുന്നത് തന്നെ രണ്ടു തരത്തിലുള്ള സംസ്കാരം കാണും. ഒന്ന് പുണ്യ സംസ്കാരം, മറ്റൊന്ന് പാപസംസ്കാരം. ആരെല്ലാം കാണും? മനുഷ്യരായി ജനിച്ചാലും എല്ലാവരിലും കാണും. ആ പുണ്യ സംസ്കാരത്തിന്റെ ബലം കൊണ്ടാണ് നമ്മൾ ആധ്യാത്മിക മാർഗത്തിലേക്കും മറ്റും പോകുന്നത്. പാപസംസ്കാരത്തിന്റെ ബലം കൊണ്ടാണ് അതിൽ നിന്നും മറ്റും വ്യതിചലിക്കാൻ ശ്രമിക്കുന്നത്. ഈ സംസ്കാരങ്ങൾ, പുണ്യ സംസ്കാരം ഒരു പരിധിവരെ സഹായിക്കും. ആ പുണ്യ സംസ്കാരം തന്നെ ജന്മത്തിന് കാരണമായേക്കാമെങ്കിൽ അത് ദോഷം ചെയ്യുന്നു. പാപസംസ്കാരം ഏത് തരത്തിലും അത് ദോഷം തന്നെയാണ്, അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഈ സംസ്കാരങ്ങളിൽ, ജീവനിലെ ഈ സംസ്കാരങ്ങളുടെ സ്വാധീനം പലതരത്തിലാണ്. ജീവന്റെ മുമ്പോട്ടുള്ള പ്രയാണം, അതായത് ജന്മം, അതിന് മുന്നോട്ടുള്ള ആ പ്രയാണം, അതിൽ ഈ സംസ്കാരങ്ങൾ ചിലത് വളരെ ശക്തമായ സ്വാധീനം ചെലുത്തും. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, സ്വയം മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ശക്തമായി സ്വാധീനം ചെലുത്തുന്ന സംസ്കാരങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് ആധ്യാത്മികമായ നല്ലത് പറയാം, ചീത്തയെ വിട്ടുകളയാം. ആധ്യാത്മികമായ കാര്യങ്ങളിലേക്ക് താല്പര്യം വരുന്നു, അതിനോട് താല്പര്യം വരുന്നു. ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ട്, ഭൗതികമായ ജീവിത സാഹചര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാലും അയാളുടെ മനസ്സ് അയാളറിയാതെ തന്നെ എന്തുകൊണ്ടാണെന്ന് നിർവചിക്കാനൊന്നും പറ്റത്തില്ല. അയാളുടെ മനസ്സ് ആധ്യാത്മിക പാതയിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ ആ ജീവനെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു സംസ്കാരം. തിരിച്ച് സംഭവിക്കാം, ഒരാൾ ആധ്യാത്മിക സാഹചര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാലും അയാളുടെ മനസ്സിൽ അതിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കുന്ന സംസ്കാരം ശക്തമായി വരാം. അപ്പോ അനന്ത ജന്മങ്ങളിൽ ഉള്ള എണ്ണമറ്റ സംസ്കാരങ്ങളിൽ, ഈ അന്ധക്കരണ പരിണാമങ്ങളിൽ നിന്നും ഈ ജന്മത്തിന്റെ ഒരു ജീവന്റെ ഭാഗതയത്തെ നിർണയിക്കുന്നതിന് നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന അഭിവ്യക്തമായ പ്രകടമായ സംസ്കാരം, അതിന് വാസന എന്ന് പറയും. അതുകൊണ്ടാണ് വാസനാനാശത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്നെല്ലാം പറയുന്നത്. കാരണം ഒരുവനെ അറിയാതെ തന്നെ അവനെ മരിച്ചുകൊണ്ട് പോകുന്നു. നന്മയിലേക്കാകാം, തിന്മയിലേക്കാകാം. സാധാരണഗതി നമ്മൾ പറയും എന്തുകൊണ്ട് അവനങ്ങനെ ആയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവനങ്ങനെ ആയി പോകുന്നു. രണ്ടു തരത്തിലും പറയാം. പൊതുവെ നമ്മൾ പറയാറുണ്ട് അത് അവന് അതിനുള്ള വാസനയുള്ളതുകൊണ്ടാണ്. സംസ്കാരം അഭിവ്യക്തമായി ഒരു ജീവനെ നയിക്കാൻ തുടങ്ങുമ്പോൾ അതിന് നമ്മൾ പേരിട്ട് വിളിക്കും വാസന. അതതിന്റെ ഒരു തരത്തിലുള്ള വിശദീകരണമാണ്. അതേസമയം ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ സംസ്കാരങ്ങൾ അനന്ത ജന്മങ്ങളിലേക്ക്, ഈ ജന്മത്തിൽ മനുഷ്യജന്മം കിട്ടി, അടുത്ത ജന്മത്തിൽ, ഇതുവരെയുള്ള സംസ്കാരത്തിന്റെ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാളയുടെ ജന്മമായിരിക്കും പറഞ്ഞിരിക്കുന്നു, ഇതുവരെയുള്ള സംസ്കാരം. പിന്നെ ഈ ജന്മത്തിൽ ആർജിക്കുന്ന സംസ്കാരം വെച്ച് വേണം അത് മാറ്റേണ്ടത്. അതിന് കർമ്മവിഭാഗം എന്ന് പറയുകയോ ശാസ്ത്രജ്ഞൻ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഒരു ജന്മം അവസാനിക്കാറാകുമ്പോൾ അതിന് ആചാര്യസ്വാമികളെ പലയിടത്തും പറയും, ആ മരണസമയത്താണ് കർമ്മത്തിന്റെ അഭിവ്യക്തി ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ ഒരു ജന്മം അവസാനിക്കാറാകുമ്പോൾ ഇത് തീരാറായി. അപ്പോൾ അവിടെ ഒരു വളരെ ഒരു കാൽക്കുലേഷൻ നടക്കും നമ്മുടെ അന്ധകരണത്തിൽ. അതായത് അടുത്ത ജന്മം എങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ആ കാൽക്കുലേഷൻ നടത്തുന്ന എങ്ങനെ, ഇതുവരെ സഞ്ചയിച്ചിരുന്ന സംസ്കാരത്തെയും ഈ ജന്മത്തിൽ സഞ്ചയിച്ച സംസ്കാരത്തെയും കൂടെ ചേർത്തിട്ട് ഒരു കണക്കുകൂട്ടൽ നടത്തും. ഇതുവരെ നമ്മൾ സഞ്ചയിച്ച സംസ്കാരം എന്ന് പറയുന്നത് അടുത്ത ജന്മത്തിൽ കാളയ്ക്കുള്ളതാണെങ്കിൽ പിന്നെ ഈ ജന്മത്തിൽ സഞ്ചയിച്ചുകൂടെ നോക്കും ഏതിനുള്ളതാണ്. അപ്പോൾ ഈ ജന്മത്തിൽ സഞ്ചയിച്ചിരിക്കുന്ന ഒരു ദേവജന്മത്തിനുള്ളതാണെങ്കിൽ തൽക്കാലം കാളജന്മത്തെ അവിടെ മാറ്റിവെച്ചിട്ട് ഇത് പഴയതിനോടുകൂടി കൂട്ടിച്ചേർത്ത് അടുത്ത ജന്മം ദേവജന്മം കിട്ടും. അല്ല, ഈ ജന്മത്തിൽ സഞ്ചയിച്ചത് പോത്തിന്റെ സംസ്കാരമാണെങ്കിൽ അടുത്ത ജന്മം ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാവും. അപ്പോ ഈ ജന്മത്തിലെ ആ സംസ്കാരമാണ് മുഖ്യം, അത് പഴയതിനോടുകൂടി കൂട്ടിച്ചേർക്കും. വ്യാസഭാഷയത്തിൽ ഇത് യോഗശാസ്ത്രത്തിലാണ് ഇത് കൂടുതലും ചർച്ച ചെയ്യുന്നത്. ഇത് സൂക്ഷ്മമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതാരാ ഇത് ചെയ്യുന്നത്? അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദഹന കർമ്മണവിധി അത് ഈശ്വരൻ മാത്രമേ അറിയാവൂ. അപ്പോൾ ഒരു കൂട്ടലും കഴിക്കലും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് എന്തായാലും ഈ സാധാരണ പറയുമല്ലോ, സാധാരണ ആൾക്കാർ പറയും മരണസമയത്ത് എങ്ങനെയാണോ അതുപോലെയാണ് ജന്മമെന്നെല്ലാം പറയും. മരണസമയത്ത് അതുപോലെയാണ് അത് എങ്ങനെ അതുപോലെ ജന്മം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്. ആ മരണസമയത്ത് ഈ ജന്മത്തിൽ അവൻ മുഴുവൻ സഞ്ചയിച്ച കൂട്ടിച്ചേർത്ത ആ സംസ്കാരത്തെ അതുവരെ ആർജിച്ച സംസ്കാരമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് അതിന്റെ പ്രാബല്യം അനുസരിച്ച് അടുത്ത ജന്മത്തിന്റെ ഒരു നിർണയം ഉണ്ടാകും. അത് ഈശ്വരൻ നിശ്ചയം അനുസരിച്ചിട്ടാണ് ഇന്നത് വേണമെന്ന് നിശ്ചയിക്കുന്നു. ബ്രഹ്മസൂത്രത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുന്നു. ഈശ്വരൻ മനഃപൂർവ്വം ഇവിടെ പറയും, അടുത്തിനി പറയും, ക്ഷിപാമ്യ അജസ്രം ആസുരീഷ്വേവ യോനിഷു എന്നെല്ലാം പറയും. പക്ഷെ ആ പറയുന്നതെല്ലാം തന്നെ അവന്റെ കർമ്മ സംസ്കാരത്തെ അനുസരിച്ചാണെന്നും പറയും, അവൻ ആർജിച്ച സംസ്കാരം അനുസരിച്ചാണെന്നും പറയും. അല്ല, ഈശ്വരൻ പ്രത്യേകിച്ച് ആരെയും സ്വർഗത്തിലോ നരകത്തിലോ കടത്തിവിടുന്നില്ല. അതുകൊണ്ട് ആ അഭിവ്യക്തമാകുന്ന ആ സംസ്കാരം അതിന്റെ സംസ്കാരത്തെ അതിന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, അന്ധക്കണ്ണം കൊണ്ട് അനുഭവിക്കാനും പറ്റത്തില്ല. കാരണം അത് സൂക്ഷ്മമാണ്, തന്മാത്രകളാണ്. പക്ഷേ അതിന്റെ സ്വാധീനം നമുക്കറിയാം. എങ്ങനെ? പ്രകടമായ ആഗ്രഹങ്ങൾ, ചിന്തകള്, ക്രോധാദികൾ എല്ലാം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിന്റെ പിന്നിലിരുന്ന് എന്തോ ഒരു ശക്തി ഇതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതാണ് വാസന. കാരണം അത് ജന്മത്തോടുകൂടി അത് അഭിവ്യക്തമായി കഴിഞ്ഞു. അതിൽ നമുക്ക് നേരിട്ട് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റത്തില്ല. അതിനാണ് പ്രാരബ്ധം, ആരബ്ധമായതെന്ന് പറയുന്നു. തുടങ്ങിക്കഴിഞ്ഞാൽ അത് അതിന്റെ വഴിക്ക് ജീവനെ നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പുതുതായി ആർജിക്കുന്ന സംസ്കാരങ്ങളെ കൊണ്ട് അതിന് പറയുന്നുണ്ട് ഉദ്രേകം അഭിഭവം. മുമ്പ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സംസ്കാരങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു സംസ്കാരം പ്രബലമായി കഴിഞ്ഞാൽ മറ്റൊരു സംസ്കാരത്തെ കീഴ്പ്പെടുത്തും. വിരുദ്ധ സംസ്കാരങ്ങൾ, അത് ഇതിനടിസ്ഥാനപരമായി നിൽക്കുന്നത് സാത്വിക രാജസ താമസ ഗുണങ്ങളായതുകൊണ്ടാണ്. ഈ സംസ്കാരങ്ങളെല്ലാം ത്രിഗുണാത്മകമാണ്. അപ്പോൾ ഗുണങ്ങൾ എപ്പോഴും ഇങ്ങനെ പരസ്പരം മത്സരിച്ച് നിൽക്കുന്ന സ്വഭാവത്തോടുകൂടിയതാണ്. അത് ഈ സംസ്കാരത്തിനും ഉണ്ടത്. അതുകൊണ്ട് ഒരു സംസ്കാരം പ്രബലമായി വരുമ്പോൾ അതിന് വിരുദ്ധമായി വരുന്ന സംസ്കാരങ്ങൾ കീഴ്പ്പെട്ടു പോകും, അതിന് താഴ്ന്നുകൊടുക്കും. ഇതിന് ഈ സംസ്കാരത്തെ, അഭിവ്യക്ത സംസ്കാരത്തെ നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, ആ സംസ്കാരം വേണ്ടെന്ന് വയ്ക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ അതിന് വിപരീതമായിട്ടുള്ള സംസ്കാരത്തെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റേ സംസ്കാരം അവിടെ നശിക്കത്തില്ല, അത് കീഴ്പ്പെടും, അത് ഉറങ്ങിയതുപോലെ ഇരിക്കും, സുപ്തമായിരിക്കും, തൽക്കാല ശല്യം ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ ശക്തമായി പ്രവർത്തിക്കുന്ന പല വികാരങ്ങളുമുണ്ട്. നമ്മൾ സത്സംഗം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം വികാരങ്ങളൊന്നും നമ്മളെ അപ്പ ശല്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അവിടെ മറ്റൊരു സംസ്കാരം പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ശല്യം ചെയ്യുന്ന വികാരങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എപ്പോഴാണോ ഈ സത്സംഗത്തിന്റെ ശക്തി വിടുന്നത്, അപ്പോൾ ആ സംസ്കാരത്തിന്റെ ശക്തി കുറയുന്നു, അപ്പോൾ മുമ്പ് പ്രബലമായിരിക്കുന്ന സംസ്കാരം വീണ്ടും ശക്തമാകും, അത് അതിന്റെ വഴിക്ക് പ്രവർത്തിക്കും. അപ്പോൾ ഇത് സദാസമയവും അന്ധകരണത്തിൽ ഒരു ബലപരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിപരീത ശക്തികൾ തമ്മിലുള്ള ബലപരീക്ഷണം, വിപരീത സംസ്കാരങ്ങൾ തമ്മിലുള്ള ആ മത്സരം. അതിൽ ഒരു ജീവൻ സ്വേച്ഛയാ ഏത് സംസ്കാരത്തെയാണോ ദൃഢപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതവന്റെ ഇച്ഛാശക്തി അനുസരിച്ച് അതിന് മറ്റ് പല ഘടകങ്ങളുമുണ്ട്. ഏത് ശക്തിയാണോ അവൻ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അത് ശക്തിപ്പെടുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ളതെല്ലാം ദുർബലമാകും, നശിക്കത്തില്ല, തൽക്കാലത്തേക്കെങ്കിലും അത് ദുർബലമാകും. വാസ്തവത്തിൽ ഈ സംസ്കാരത്തെ നമുക്ക് നശിപ്പിക്കണമെന്നില്ല. സംസ്കാരം അത് അവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. ഒരു മനുഷ്യനിൽ ഒരു സിംഹത്തിന്റെ സംസ്കാരമുണ്ട് എന്ന് വിചാരിച്ചാൽ അത് ആരെയും, ഒരു മനുഷ്യൻ ആരെയും ചാടി വീണ് കടിക്കുന്നില്ല. കാരണം സംസ്കാരം അവിടെ അന്ധകരണത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ദോഷം ചെയ്യുന്നില്ല. അതെപ്പോഴാണോ അത് പ്രകടമാകുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ അതിനൊരു മറ്റൊരു സംസ്കാരം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയാതിരിക്കുന്നത്, അപ്പോഴാണ് അത് ഉപദ്രവകാരിയായി മാറുന്നത്. നമ്മുടെ സാധനകൾ, ആധ്യാത്മിക സാധനകളെല്ലാം അത് ആന്തരികമായി പ്രവർത്തിക്കുന്നത് നമ്മളതിനെക്കുറിച്ച് അറിയുന്നില്ല. അതിന് വിപരീതമായ സംസ്കാരങ്ങളെ കീഴ്പ്പെടുത്തുന്ന കാര്യത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ നിരന്തരം ആധ്യാത്മിക സാധനങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ അവരിലിരിക്കുന്ന വിപരീത സംസ്കാരങ്ങളെല്ലാം അതെപ്പോഴും കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ വൈഷമ്യം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്താണ്? ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാധനകളിൽ നമുക്ക് മുഴുകാൻ പറ്റത്തില്ല. അതിന് കാരണം മറ്റേ സംസ്കാരം പ്രബലമായിരിക്കുന്നതുകൊണ്ടാണ്. മറ്റേ സംസ്കാരം പ്രബലമായിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചിന്തകളും പ്രവൃത്തികളും വരും. അപ്പോൾ അത് ഇതിനെ കീഴ്പ്പെടുത്തും. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് അഭിജാതോസി എന്നിവിടെ ഭഗവാനും പറയുന്നത്. നീ അഭിജാതനായിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ഈ ദൈവീ സമ്പത്തിനെ ആർജിക്കാൻ വേണ്ടി ജനിച്ചവനായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇത് ആർജിക്കാൻ വേണ്ടി ജനിച്ചവൻ എന്തായിരിക്കണം? ഇത് ആർജിച്ചിട്ട് ജനിച്ചവനായിരിക്കണം. ഇത് ആർജിച്ചിട്ട് ജനിച്ചവന് മാത്രമേ ജനിച്ചിട്ട് ഇതിനെ ആർജിക്കാൻ പറ്റൂ. എന്നുവെച്ചാൽ അതിന്റെ പൂർത്തീകരണം സാധ്യമാകും. അപ്പൊ കുറച്ച് മുതൽ നമ്മുടെ കയ്യിൽ വേണം. അതുകൊണ്ട് ഭഗവൻ പറഞ്ഞു, നീ ഇതിനെ ലക്ഷ്യമാക്കി ജനിച്ചവനാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? അപ്പൊ നിന്നിൽ കുറെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നിന്നിലുള്ള സദ്ഗുണങ്ങളെ പോഷിപ്പിക്കുന്നതിനുള്ള ഒരു സമ്പത്ത് നിന്നിലുണ്ടെങ്കിൽ നീ അഭിജാതനായി, നിനക്കിനി ബാക്കി ആർജിക്കാൻ പറ്റും. അതില്ലാത്തവനാണെങ്കിലും അവൻ ഈ കാര്യത്തിലേക്ക് വരത്തില്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത്തരക്കാർക്കൂടെ വേണ്ടിയുള്ളതാണ്. അവർ മറ്റു കാര്യങ്ങളിലേക്ക് പോകും. അവരാധ്യാത്മിക സംസ്കാരത്തെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആധ്യാത്മിക സാധനങ്ങൾ ചെയ്യാനൊന്നും അവർക്ക് താല്പര്യം വരത്തില്ല. അങ്ങനെയാണല്ലോ ബഹുഭൂരിപക്ഷം ജനങ്ങളെ നമ്മൾ കാണുന്നത്. അത്തരൊരു സംസ്കാരം അവരിലില്ല. അത്തരൊരു സംസ്കാരം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്തരം മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈ സംസ്കാരം അഭിവ്യക്തമായി നമ്മുടെ സ്വാധീനിച്ചു കഴിയുമ്പോൾ അതിനെ നമ്മൾ വാസന എന്ന് വിളിക്കുന്നു, സുപ്തമായ സംസ്കാരം അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന സംസ്കാരം നമുക്ക് ഈ ജന്മത്തിൽ ദോഷം, അത് ദോഷം ചെയ്യും വരുന്ന ജന്മങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ മരണത്തിൽ തീരുമാനിച്ചു അടുത്ത ജന്മത്തിലേക്കുള്ള ഇവന്റെ സംസ്കാരം ഇതാണെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ സംസ്കാരത്തോടുകൂടി വന്നിട്ട് നമ്മൾ പുതിയ സംസ്കാരത്തെ ആർജിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ പുതിയ സംസ്കാരത്തിന്റെ ആർജനം എന്ത് ചെയ്യുന്നു? പഴയ സംസ്കാരത്തെ കീഴ്പ്പെടുത്തുന്നു. മുമ്പ് വിപരീത സംസ്കാരങ്ങൾ, അതിന്നതിനെ കീഴ്പ്പെടുത്തുന്നു. തീരുമാനിക്കുന്ന എങ്ങനെ? വിപരീതം വായനെ കീഴ്പ്പെടുത്തുന്നു എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ ഒരാൾ നല്ല സംസ്കാരങ്ങളെ ആർജിച്ചാൽ ചീത്ത സംസ്കാരത്തെ കീഴ്പ്പെടുത്തും, ചീത്ത സംസ്കാരത്തെ ആർജിച്ചു കഴിഞ്ഞാൽ അയാളുടെ നല്ല സംസ്കാരത്തെ കീഴ്പ്പെടുത്തും. പ്രതിപക്ഷ ഭാവന എന്നൊക്കെ യോഗശാസ്ത്രത്തിൽ പറയുന്നതിന്റെ അടിസ്ഥാന തത്വം ഇതാണ്. അതിൽ ഈ വാസനാനാശത്തെ കുറിച്ചുകൂടെ ചോദിക്കുന്നു. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ രീതിയിലാണ്. ശരിക്കും വാസനാനാശം എന്ന് പറയുന്നത് വാസനയെ നശിപ്പിക്കുകയല്ല, വാസനയെ ഒതുക്കി വയ്ക്കുക. ശരിക്കും സാധാരണഗതി നമ്മൾ നല്ല സംസ്കാരത്തെ ആർജിക്കുമ്പോൾ അതിന്റെ ശക്തി കൊണ്ട് മറ്റത് നിശബ്ദമാവും, എന്നുവെച്ചാൽ അത് പ്രവർത്തനക്ഷമമല്ലാതായിട്ട്. അത് പ്രവർത്തനക്ഷമമല്ലാതെ അന്ധകരണത്തിൽ കിടക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും. കാരണം ഒരു സംസ്കാരം നമുക്ക് ദോഷമായി തീരുന്നത് എങ്ങനെയാണ്? അത് മറ്റൊരു സംസ്കാരത്തിന് നിമിത്തമായി തീരുമ്പോഴാണ്. അല്ലെങ്കിൽ സംസ്കാരം ദോഷമാണ്. ഒരു സംസ്കാരം എങ്ങനെയാണ് മറ്റൊരു സംസ്കാരത്തിന് നിമിത്തമായി തീരുന്നത്? ഒരു സംസ്കാരത്തിൽ നിന്ന് സംസ്കാരം, നേരത്തെ ഞാൻ പറഞ്ഞു സൂക്ഷ്മ പരിണാമമാണ്, അതിന് അനുകൂലമായ ഒരു സ്ഥൂല പരിണാമം ഉണ്ടാകും ആ സംസ്കാരത്തിൽ. അതായത് എന്റെ ഉള്ളിൽ ക്രോധത്തിന്റെ സംസ്കാരമുണ്ട്, ആ ക്രോധത്തിന്റെ സംസ്കാരത്തിൽ നിന്നും അതിനനുകൂലമായ ഒരു സ്ഥൂല പരിണാമം ഉണ്ടാവണം, അതായത് ക്രോധമുണ്ടാവും. ആ ക്രോധം ഉണ്ടാകുമ്പോൾ മാത്രമേ ആ സംസ്കാരം എനിക്ക് ദോഷം ചെയ്യുന്നു. ക്രോധം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ക്രോധത്തിൽ നിന്നും ഇതിന് കാരണമായ സംസ്കാരത്തെ പോലെയുള്ള അനന്ത സംസ്കാരങ്ങളുണ്ടാവും, നമ്മുടെ നിയന്ത്രണത്തിനപ്പുറം കാര്യങ്ങൾ പോകുന്നു. അതുണ്ടാക്കാതിരിക്കുന്നിടത്തോളം കാലം ആ സംസ്കാരം കൊണ്ട് യാതൊരു ദോഷമില്ല. അതുകൊണ്ടാണ് ജീവൻ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അനന്ത സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്നിട്ടും നമുക്കൊരു മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്നത്. കാരണം ജീവൻ എന്ന് തുടങ്ങിയെന്ന് കാലം കൊണ്ട് പരിശോധിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് അതിനെ അനാദി എന്ന് പറയുന്നത്. അനന്തം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് നിർവചിക്കാനും പറ്റത്തില്ല. അപ്പോൾ എത്ര സംസ്കാരങ്ങളിലുണ്ട് അനന്ത സംസ്കാരമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ സംസ്കാരങ്ങൾ എല്ലാം ഉള്ളിലുണ്ടായിരുന്നിട്ടും നമ്മൾക്ക് ഒരു പ്രത്യേക മാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും, നല്ലതോ ചീത്തതോ ഏതായാലും. അതെന്തുകൊണ്ട്? സംസ്കാരങ്ങൾ പ്രകടമായി നമ്മൾ ഉപദ്രവിക്കാത്തതുകൊണ്ടാണ്. അത് പ്രകടമായി ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ജന്മ അസാധ്യമായി തീരും. അപ്പൊ അതിനെ ഈ അഭിവ്യക്തമായ ഈ ജന്മത്തിന് കാരണമായി പ്രകടമായി വരുന്ന സംസ്കാരങ്ങളെ, പുതിയ സംസ്കാരങ്ങളെ ആർജിച്ച് ആ പുതിയ സംസ്കാരത്തെ ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവനിൽ ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും, അതിനു വേണ്ടിയിട്ടാണ്, പുതിയ സംസ്കാരത്തെ ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ ബാഹ്യമായി എന്ത് നടക്കുന്നു എന്നുള്ളതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ജീവന്റെ സൃഷ്ടി തന്നെ, ആ സൃഷ്ടിയിൽ ഈ ശക്തിത്രയത്തോടുകൂടി ജീവനെ സൃഷ്ടിച്ചിരിക്കുന്ന തന്നെ എന്തിനു വേണ്ടിയിട്ട്? ഈ ജീവന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പരമാർത്ഥത്തിൽ ഒരു ജീവൻ സൃഷ്ടിയുടെ സ്വോദ്ദേശ്യത എന്ന് പറയുന്ന അതേയുള്ളൂ. ഈ ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തിയോടുകൂടി ജീവന്റെ സൃഷ്ടി നടത്തി ജീവനെ ഇങ്ങനെ മുമ്പോട്ട് നയിക്കുന്നതിന്റെ ഉദ്ദേശം അത് തിരിച്ചടത്തെത്തിച്ചേരുക എന്നുള്ള ഒരു ഉദ്ദേശമേ ഉള്ളൂ. ബാക്കിയുള്ളത് ആനുഷംഗികങ്ങളായത് ഗൌണമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ജീവന്റെ ഈ പ്രയാണത്തിൽ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, ജീവൻ വേറെ താല്പര്യങ്ങളൊന്നുമില്ല. അത് തുടങ്ങിയെടുത്ത് തിരിച്ചെത്തുക, അതേ ഉള്ളൂ. വ്യാവഹാരികമായ ഭാഷയിൽ അതിനെ നിർവചിക്കുകയാണെങ്കിൽ അതൊന്നു മാത്രമേ ഉള്ളൂ, ഈ സൃഷ്ടിയുടെ ഉദ്ദേശം. അപ്പൊ അതിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ജീവൻ പ്രധാനമായും ആശ്രയിക്കുന്നത് അവന്റെ ഈ സംസ്കാരത്തെ തന്നെയാണ്. അതിലും സ്ഥൂലമായ ബാഹ്യമായ ഭാവങ്ങൾ അതിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നു, അതിനാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്. അതിൽ അവന്റെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവൻ പുതിയ സംസ്കാരങ്ങളെ ആർജിക്കുമ്പോൾ അതിന് പ്രതികൂലമായ സംസ്കാരങ്ങൾ കീഴ്പ്പെട്ടു പോകുന്നു, അതിനാണ് വാസന നാശമെന്ന് പറയുന്നത്. അത് നല്ലത് സമ്പാദിച്ചാൽ ചീത്ത നശിക്കും, ചീത്ത സമ്പാദിച്ചാൽ നല്ലത് നശിക്കും. അതും നമ്മളിൽ സഞ്ചിതമായിരിക്കുന്ന സംസ്കാരത്തിനൊന്നും സംഭവിക്കത്തില്ല. നശിക്കുക എന്ന് പറഞ്ഞാൽ അത് കീഴ്പ്പെടുക. ഈ ജന്മത്തിൽ പ്രകടമായ സംസ്കാരത്തിന് മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. ചിലരുടെ മനസ്സിൽ സംശയം ഉണ്ടാവും, ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് പുരുദേർജുന എന്നെല്ലാം ഭഗവാൻ പറഞ്ഞല്ലോ. അത് തത്വജ്ഞാനത്തിന്റെ തല. അതിന് നിശേഷം ഈ സംസ്കാരനാശം സംഭവിക്കുന്നത് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനാഗ്നി. ആ ജ്ഞാനാഗ്നി കൊണ്ട് അത് നശിക്കുന്നു. ജ്ഞാനാഗ്നി കൊണ്ടുള്ള നാശം നമ്മൾ അതും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ നാശം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാധയാണ്. സാധാരണ അഗ്നി എന്ന് പറയുന്ന അവിടെ കേവലം ഒരു ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞതാണ്. അഗ്നി ഇന്ധനത്തെ നശിപ്പിക്കുന്നത് പോലെ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ധനത്തിന്റെ സ്ഥാനത്തും ജ്ഞാനം അഗ്നിയുടെ സ്ഥാനത്തുമല്ല. അതിന് അതുപോലൊരു പ്രക്രിയയല്ല ഇവിടെ സംഭവിക്കുന്നത്. മറിച്ച് തത്വജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്, അതൊരു ബോധ്യപ്പെടലാണ്. അതിൽ ഈ ജീവന് ഈ സംസ്കാരമായിട്ടുള്ള സർവബന്ധവും അവസാനിക്കുന്നു. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അത് ഭഗവാനും പറഞ്ഞു ജ്ഞാനാഗ്നി കൊണ്ട് നശിക്കുന്നു. അവിടെ പിന്നെ ഈ സംസ്കാരങ്ങൾ അനന്ത ജന്മങ്ങളുണ്ടോ, അനന്ത ജന്മത്തിന്റെ സംസ്കാരങ്ങളുണ്ടോ, അത് ജീവനെ ബന്ധിക്കുന്നുണ്ടോ, ജീവൻ അതിൽ നിന്നും മോചനമുണ്ടോ, ഇത്തരം ചോദ്യങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള സർവകൽപ്പനകളും അവസാനിക്കുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള സർവ്വ ചർച്ചകളും അവിടെ അവസാനിക്കുന്നു. അതാണ് വാസനാനാശം എന്ന് പറയുന്നത്. അവിടെ പിന്നെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒന്നും പ്രസക്തിയില്ല. അത് തത്വജ്ഞാനത്തിലൂടെ തന്നെ ഒരാൾക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതാണ് പരിപൂർണമായ വാസനാനാശം എന്ന് പറയുന്നത്. അല്ലാതെ വാസനയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ വാസന ഇങ്ങനെ കീഴ്പ്പെടുത്തുക നല്ല സംസ്കാരങ്ങളിലൂടെ, അല്ലെങ്കിൽ വാസനയെ മെരുകുക, അതാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനെ ഇത് രണ്ടും ഇല്ലാതാക്കുന്നത് എങ്ങനെയെന്ന് ഉള്ളൊരു ചോദ്യം ഇവിടെ വന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ അത്രയും പറഞ്ഞത്. ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നമ്മൾക്ക് പരിചയമുള്ളത് വസ്തുക്കളുടെ നാശമാണ്. വസ്തുക്കളുടെ നാശം എന്ന് വെച്ചാൽ സ്ഥൂലമായി നമ്മൾ കാണുന്നതെല്ലാം നശിക്കുന്നു. ആ നാശത്തിൻ്റെ ഒരു നിമിത്തവും കാണും. അത് നമ്മുടെ സ്ഥൂല ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് വസ്തുക്കളുടെ സ്ഥിതി നാശം. ഇവിടെ ആധ്യാത്മികമായ കാര്യങ്ങൾ, ആധ്യാത്മികം എന്ന് വെച്ചാൽ സൂക്ഷ്മമായ ഈ കാര്യങ്ങളിൽ സ്ഥൂല വസ്തുക്കളുടേതുപോലെയുള്ള സ്ഥിതി നാശങ്ങളൊന്നുമല്ല അവിടെ സംഭവിക്കുന്നു. ജ്ഞാനം കൊണ്ട് സംസ്കാരം നശിക്കുന്നു, വാസന നശിക്കുന്നു എന്ന് പറയുമ്പോൾ അഗ്നി കൊണ്ട് വസ്തുവിനെ ദഹിപ്പിക്കും പോലെ അല്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു സ്ഥൂലമായ ഒരു ഉദാഹരണം മാത്രം. അങ്ങനെയൊന്നൊരു പ്രവർത്തനം അവിടെ സംഭവിക്കുന്നില്ല. പക്ഷെ അങ്ങനെ അല്ലാതെ നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു തരാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഭഗവാനും അങ്ങനെ പറയുന്നു, ഞാൻ അഗ്നി നശിപ്പിക്കുന്നു, അതുപോലെ സംഭവിക്കുന്നു എന്ന് പറയുന്നു. അതൊരു ജീവന്റെ ബോധോദയത്തിലൂടെ അവന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഈ അനന്ത ജന്മങ്ങളുടെ സംസ്കാരത്തിൽ നിന്നും അവൻ മോചനായിത്തീരുന്നു. അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അനന്ത ജന്മവുമില്ല, സംസ്കാരവുമില്ല. ആ തരത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അവിടെ ബന്ധവുമില്ല, മോക്ഷവുമില്ല. ബന്ധിച്ചിട്ടില്ല, അതുകൊണ്ട് മോക്ഷവുമില്ല. അതാണ് ശരിയായിട്ടുള്ള വാസന നാശമെന്ന് പറയുന്നത്. പക്ഷേ ഒരു സാധകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നത് ഈ സംസ്കാരത്തെ കീഴ്പ്പെടുത്തി വയ്ക്കുക, അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുക, അതിന് പുതിയ സംസ്കാരത്തെ ആർജിക്കുക. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വാസനാ നാശം എന്ന് പറയുന്നത്. അത് ആവശ്യമാണ് മുമ്പോട്ട് പോകണമെന്നുള്ളത്. ഇവിടെ ഈ ദൈവീ സമ്പത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, ദൈവീ സംസ്കാരത്തെ ആർജിക്കുക. ബാഹ്യമായ സ്ഥൂലമായ അന്ധക്കരണത്തിന്റെ പരിണാമമാണ് ഇവിടുത്തെ ഈ ദൈവീ സമ്പത്ത്. അതിനെ ആശ്രയിച്ചുകൊണ്ട് അന്ധക്കരണത്തിന്റെ സൂക്ഷ്മമായ പരിണാമ രൂപത്തിലുള്ള സംസ്കാരത്തെ നമ്മൾ സഞ്ചയിക്കുക. അത് ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ആസുരി സംസ്കാരത്തെ കീഴ്പ്പെടുത്തും. സൃഷ്ടമായ ഒന്നിനെയും നശിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. എന്തുകൊണ്ട്? സൃഷ്ടിച്ചത് നമ്മളല്ല, സൃഷ്ടിച്ചത് ഈശ്വരനാണ്, സൃഷ്ടികർത്താവ്. അപ്പൊ അതിനെ ജീവനെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. നമ്മൾ ലോകത്ത് കാണുന്നു അങ്ങനെ തന്നെ, ഒന്നും ജീവൻ നശിപ്പിക്കുന്നില്ല. ജീവൻ നശിപ്പിക്കണമെന്നുള്ള ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? അതിനൊരു പരിണാമം സംഭവിക്കും. അത് വേറെ രൂപത്തെ, അവന് പിടികിട്ടാത്ത വേറെ രൂപത്തെ പ്രാപിക്കും. അവനെ നശിപ്പിക്കാൻ വയ്യാത്ത വേറെ രൂപത്തെ പ്രാപിക്കും. അവനെ നശിപ്പിച്ചാൽ അത് വേറെ രൂപത്തെ പ്രാപിക്കും. എന്നുവെച്ചാൽ ഒരിക്കലും ജീവൻ അത് പിടികൊടുക്കത്തില്ല. ഭൗതികമായ വസ്തുക്കൾ പോലും അതാണ്. അതുകൊണ്ടാണ് നമുക്കൊന്നിനെയും നശിപ്പിക്കാൻ വയ്യാത്തത്. എന്തുകൊണ്ട്? സൃഷ്ടിക്കുന്നവനെ നശിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരവും നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്കതിനെ ആർജിക്കാനും ഉള്ളത് തന്നെ, അതിനെ ആർജിക്കാനും അതിനെ അഭിഭവിപ്പിക്കാനും കീഴ്പ്പെടുത്തുവാനേ പറ്റൂ. എന്നുവെച്ചാൽ പരിണമിപ്പിക്കാനേ പറ്റൂന്ന് ചുരുക്കം. അപ്പൊ ആ സംസ്കാര പരിണാമം അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ ഇതാ. സാംഖ്യശാസ്ത്രത്തിന്റെയും അടിസ്ഥാന തത്വമായ ത്രികോണ സിദ്ധാന്തം, അതിന്റെയും താല്പര്യം ഇതാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്. എന്താണ്? പ്രകൃതി അനാദിയാണ്, അനന്തമാണ്. സത്കാര്യവാദം എന്ന് പറയുന്നവർ സ്വീകരിച്ചിരിക്കുന്നത് ഇതാണ്. നമ്മളിവിടെ ഒന്നിനെ സൃഷ്ടിക്കുന്നില്ല. അവർ പറയുന്നത് എന്താണ്? ഒരു കുലാലനും ഒരു കുടവും കൂടെ ഉണ്ടാക്കുന്നില്ല. ഈ വ്യാവഹാരിക ദൃഷ്ടിയിൽ ഏറ്റവും വലിയ തത്വമാണ് അവർ പറയുന്നത്. പിന്നെ എല്ലാത്തിനെയും അഭിവ്യക്തമാക്കുന്നു, പ്രകടമാക്കുന്നു. നമ്മൾ പുതിയ സംസ്കാരത്തെ നമ്മൾ ആർജിക്കുന്നു, സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പ്രകടമാക്കുന്നേ ഉള്ളൂ. സ്ഥൂലമായ ഇത്തരം ഭാവങ്ങളെ ആശ്രയിക്കുമ്പോൾ ഉള്ളിൽ സൂക്ഷ്മമായ ആവിർഭാവങ്ങൾ ഉണ്ടാകും. അതിന് നമ്മൾ പറയുന്നു, ഞാൻ സംസ്കാരത്തെ ആർജിച്ചു എന്ന് പറയും. ഈ ത്രിഗുണ സിദ്ധാന്തം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അവിടെയാണ്. സത്വം രജസ് തമസ് എന്നൊക്കെ നമ്മൾ സ്ഥൂലമായി പറയുന്നെങ്കിലും ഈ പ്രകൃതിയുടെ നിത്യ, അതാണ് ഈ ത്രിഗുണ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വം. അതാണ് ജഗത് മിഥ്യ എന്ന് പറയുന്ന ശങ്കരാചാര്യർ പോലും ഈ പ്രകൃതിയുടെ നിത്യതയെ വലിയൊരളവ് വരെ അംഗീകരിച്ചിട്ടുണ്ട്. അത് ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ നാല് സൂത്രത്തിൽ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. വലിയൊരളവ് വരെ ഇതിനെ അംഗീകരിച്ചുകൊണ്ടാണ്. ആ ആൾക്കാർ സാധാരണ പറയും ശങ്കരാചാര്യർ പറയും ജഗത് മിഥ്യയാണെന്ന് പറയും എന്നൊക്കെ പറയും. പക്ഷേ ജഗത്തിന്റെ നിത്യതയെ അംഗീകരിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യര് അതിനെ മിഥ്യയാണെന്ന് സമർത്ഥിക്കുന്നത്. അത് വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിശേഷിച്ച് ശങ്കരാചാര്യർ എന്ന് വെച്ചാൽ ഈ ത്രികോണ സിദ്ധാന്തത്തെ ആ ത്രികോണ സിദ്ധാന്തത്തിന്റെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനാർക്കും നിഷേധിക്കാൻ ഒക്കത്തില്ല. ഗീതയിലാണെങ്കിൽ ആദ്യന്തം അതിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗീതയിലെവിടെ ഒരു സ്ഥലത്ത് വരുന്ന ഇത് അസത്യമാണെന്നോ മിഥ്യയാണെന്നോ ആ അർത്ഥത്തിൽ പറയുന്ന ഒരു ഒരു വരി ഒരു വാക്ക് വരുന്ന കിട്ടത്തില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വാസന നാശം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. ജഗത് മിഥ്യാത്വം എന്ന് പറയുന്നതിനുണ്ടൊരു തലം, അത് ഈ ഒരു തലത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. അത് കേവലം അനുഭൂതിയുടെ തലത്തിൽ ഒരാൾ സാക്ഷാത്കരിക്കുന്ന ഒരു കാര്യമാണ്. അനുഭൂതിയെ വിശദീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഈ മിഥ്യാത്വത്തെ സംബന്ധിച്ചുള്ള വാദകോലാഹലങ്ങളെല്ലാം. പക്ഷേ ഈ പ്രകൃതി നിത്യത്വം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് നമ്മുടെ വ്യാവഹാരിക തലത്തിൽ നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റതങ്ങനെയല്ല, തികച്ചും ആനുഭൂതികമാണ് ജഗത് മിഥ്യാത്വം. ആ ആനുഭൂതികമായിരിക്കുന്ന ജഗത് മിഥ്യാത്വത്തെ വ്യാവഹാരിക തലത്തിൽ കൊണ്ടുവന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വളരെ വൈരുദ്ധ്യം അനുഭവപ്പെടുന്നത്. അത് ആനുഭൂതികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ വാസനാനാശം എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ, ഇവിടെ വാസനാനാശം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം വേറെ. രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. ഇനി ഇവിടെ നമ്മളെ ശ്ലോകത്തിലേക്ക് വരാം. ദമ്പഹ ധർമ്മധ്വജിത്വം ദർപ്പഹ വിദ്യാധന സ്വജനാദി നിമിത്ത ഉത്സേക. ഉത്സേകം എന്ന് പറഞ്ഞാൽ അഭിമാനം, ദർപ്പം, വിദ്യകൊണ്ടുള്ള അഭിമാനം വരും. വിദ്യ കൊണ്ടുള്ള അഭിമാനം വരുന്നത് എന്താണോ, ഈ വിദ്യ ഞാൻ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നതാണ് വിദ്യ കൊണ്ടുള്ള അഭിമാനം. ധനം, അതേപോലെ ധനത്തിനെ സംബന്ധിച്ചും ഉണ്ടാകാം. സ്വജനം, ബന്ധു, ബന്ധുബലത്തിലുള്ള അഭിമാനം, ഇതെല്ലാവർക്കും ഉണ്ടാകാം. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കും ഉണ്ടാകും. ഇതെല്ലാം കൊണ്ടുണ്ട അഭിമാനം, നമുക്ക് അറിവുണ്ടാകുന്നു എന്നുള്ള അഭിമാനം ഉണ്ടാകും. ധനം, അതിനുള്ള അഭിമാനം ഉണ്ടാകും. ഒരുപാട് സമ്പത്തൊക്കെയുള്ള ആശ്രമത്തിൽ താമസിക്കുന്നവർക്ക് ഞങ്ങൾ വലിയ സമ്പന്നന്മാരാണെന്നുള്ള അഭിമാനം ഉണ്ടാകും. പാവപ്പെട്ട കുടലിലൊക്കെ താമസിക്കുന്ന സ്വാമിമാരൊക്കെ ഉണ്ടാവർക്ക് വലിയ പുച്ഛമാണ്. അതും ഉണ്ടാവും. സമ്പത്തുള്ള അഭിമാനം വരും. സ്വജനങ്ങൾ അങ്ങനെയുണ്ടാവും. ഇതൊന്നും കൂടുതൽ വ്യാഖ്യാനിച്ച് ഞാൻ വഷളാക്കുന്നില്ല, അടുത്ത് കിടക്കാം. അതിമാന പൂർവോക്ത എന്റെ തൊട്ട് ശ്ലോകത്തിൽ പറഞ്ഞു അവസാനം നാ അതിമാന. അവിടെ ഭാഷ്യകാരം പറഞ്ഞു ആത്മന പൂജ്യതാതിശയ ഭാവന. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, താൻ പൂജ്യനാണെന്ന് തോന്നുക, താൻ ബഹുമാനിക്കേണ്ടവനാണെന്ന് തോന്നുക, ആദരിക്കേണ്ടവനാണെന്ന് തോന്നുക, ആ രീതിയിൽ തന്നെ പ്രദർശിപ്പിക്കുക. ഇതൊക്കെ അല്പബുദ്ധികളായ മനുഷ്യർക്ക് തോന്നുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ലോകത്ത് മഹത്തുക്കളെ സജ്ജനങ്ങളെ ബഹുമാനിക്കും, ആദരിക്കും. ഇതൊക്കെ കാണുമ്പോൾ അല്പബുദ്ധിയുള്ളവനും തോന്നും സജ്ജനങ്ങളുടെ ആദരവൊക്കെ എനിക്ക് പിടിച്ചു പറ്റണം, അതിനു വേണ്ടിയിട്ട് തന്റെ മഹത്വത്തെ പ്രകടിപ്പിക്കുക, തന്നെ മഹത്വപ്പെടുത്താൻ സ്വയം ശ്രമിക്കുക. സാധാരണ സ്വാമിമാരവരുടെ ഭാവഹാവാദികളൊക്കെ കൊണ്ട് അത് സാധിച്ചെടുക്കുകയും ചെയ്യും വളരെ സമർത്ഥമാണ്. അതാണ് അതിമാനം. മുമ്പ് പറഞ്ഞതാണ് ക്രോധശ്ച, കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. പാരുഷ്യം ച പരുഷവചനം, നേരത്തെ പറഞ്ഞതിനാണ്, അതിന്റെ നാ മാറ്റിയിട്ട് ഇവിടെ പറയുന്നേ ഉള്ളൂ. അപൌരുഷം, ആ പാരുഷ്യം എന്ന് പറഞ്ഞു ഇവിടെ പാരുഷ്യം എന്ന് പറഞ്ഞു. പാരുഷ്യമില്ലാതിരിക്കുക, പരുഷവചനം. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ മറ്റൊരു ഉപായവും കണ്ടില്ലെങ്കിൽ വാക്കുകൊണ്ട് വേദനിപ്പിക്കും. ശരീരത്തിന് ശക്തി കാണത്തില്ല, ഉണ്ടെങ്കിൽ കൈകൊണ്ട് വേദനിപ്പിക്കും. അതില്ലെങ്കിൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം ക്രോധാദികളെല്ലാം ഗുരുശിഷ്യന്മാർ തമ്മിലല്ല, ഗുരുശിഷ്യനോട് പരുഷ, ഗുരുവിന് ശിഷ്യനോട് പരുഷവചനം പറയാം. ഗുരു എന്നുള്ള നിലയ്ക്ക് ശിഷ്യനെ നേരെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരു ശിഷ്യന്റെ അടുത്ത് പരുഷവചനമല്ല പറയുന്നതെങ്കിൽ ശിഷ്യൻ ഗുരുവിനെ കുറിച്ച് വിചാരിക്കുന്ന എന്തായിരിക്കും? അയ്യോ പാവം, പാവം സ്വാമി, അങ്ങനെ തരുന്നു. പിന്നെ രക്ഷയില്ല, തൽക്കാലം ഞാൻ ഗുരുവാകാം എന്ന് ശിഷ്യൻ പറയുകയും ചെയ്യും. അതുകൊണ്ട് ഗുരുശിഷ്യ ബന്ധത്തിൽ അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഭഗവാൻ തന്നെ അർജുനോട് പറയുന്നുണ്ട് പരുഷവചനം അവസാനം. ഇതൊക്കെ ഉപദേശിച്ചതിന് ശേഷം പറയും, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇനി നശിച്ചു പോകുന്നു പറയും, നരകത്തിൽ തള്ളിയിടുമെന്ന് പറയും. ഇതൊക്കെയാണ് പരുഷവചനം എന്ന് പറയുന്നത്. പക്ഷെ അത് പറയാൻ പറ്റും, കാരണം അവനെ നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടി ഏത് പ്രയോഗവും ആകാം അല്ലേ. ഏതൊരു മഹാത്മാവ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഗുരു ശിഷ്യനെ മെരുക്കിയെടുക്കുന്ന അങ്ങനെയാണ് കുലാലന്ദന്റെ കുടത്തെ തട്ടിയെടുക്കുന്ന പോലെ, ഒരു കൈകൊണ്ട് കുടത്തിന്റെ ഉൾഭാഗത്ത് താങ്ങും, മറുകയിൽ വലിയൊരു തടി വെച്ച് അടിക്കും. അങ്ങനെയാണ് അതിനെ പരുവപ്പെടുത്തിയെടുക്കുന്നത്. ഇത് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനുമുള്ള യോഗ്യതയുള്ളവനാണ് ശിഷ്യൻ. ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? ശാസിതം യോഗ്യ, ശാസിക്കുന്നതിന് യോഗ്യമായവൻ, ശിക്ഷിക്കുന്നതിന് യോഗ്യമായവനാണ് ശിഷ്യൻ. ഇന്നത്തെ കാലത്ത് ശിക്ഷിച്ചു കഴിഞ്ഞാൽ എന്തുവാണ്? നിത്യാസമെന്ന ആശ്രമത്തിന് പുറത്തിറങ്ങും, വേണ്ടി വന്നാൽ ഒരു നോട്ടീസ് പഠിച്ചിറക്കും ഗുരുവിനെതിരായിട്ട്. പക്ഷേ ശിഷ്യനെന്ന് പറഞ്ഞാൽ അതാണ്, ശാസിതം യോഗ്യ, ശിക്ഷിക്കാൻ യോഗ്യനായവനാണ്. അപ്പോൾ ഒരു കൈയുണ്ട് അടിക്കുമ്പോൾ കരുതണം, മറുകയുണ്ട് താങ്ങിയിട്ടുണ്ടെന്ന് കരുതണം. അത്തരമൊരു വിവേകം ഉണ്ടെങ്കിൽ അവന് ശിഷ്യനായിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ല. പരുഷവചനം എന്ന് പറയുന്നത് ആ ഒരർത്ഥത്തിലാണ്. സാധാരണ ഒരു ആധ്യാത്മിക സാധകൻ സഹജീവികളോട് പരുഷവചനം പറഞ്ഞ് അവനെ വേദനിപ്പിക്കാൻ പാടില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതെല്ലാം തന്റെ ഉള്ളിൽ വിപരീത സംസ്കാരത്തെ ഉണ്ടാകും, അതാണ് ഫലത്തിൽ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സംസ്കാര സംക്രമണത്തെക്കുറിച്ച്. പരമാർത്ഥത്തിൽ ചിത്തം ഒന്നാണ്, അതുകൊണ്ട് ചിത്തത്തിലുണ്ട് സംസ്കാരങ്ങൾക്ക് ഒരിടത്തുനിന്ന് വേറിടത്തിലേക്ക് സഞ്ചരിക്കാം. ആകാശത്തെങ്ങനെയാണോ പക്ഷികൾ പറക്കുന്നത് അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ആകാശത്തിൽ ആർക്കും വേലി കെട്ടി വയ്ക്കാൻ പറ്റത്തില്ല. ഒരു ചിത്തത്തിലുള്ള സംസ്കാരം മറ്റൊരു ചിത്തത്തിൽ, കാരണം സംസ്കാരത്തിന് നിമിത്തം മതി അതുണ്ടാകുന്നത്. എന്റെ ഉള്ളിൽ ഇരിക്കുന്ന സംസ്കാരത്തിന് എന്റെ അടുത്തിരിക്കുന്ന ജീവന്റെ ചിത്തത്തിൽ അതിനനുകൂലമായ സംസ്കാരത്തെ ഉണ്ടാക്കുന്നതിനുള്ള കഴിവുണ്ട്. ആ കഴിവ് എനിക്കെന്ന് പറഞ്ഞാൽ ഒരു ജീവനെ ഉദ്ദേശിച്ച് പറയാൻ എല്ലാ ജീവന്മാർക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ ക്രുദ്ധനാക്കിയാൽ ആ കോപത്തിന്റെ സംസ്കാരം അതിന്റെ ഒരു ചാനലുണ്ട്, ആ ചാനലിലൂടെ നിങ്ങളുടെ അന്ധകരണത്തിൽ തന്നെ വരും. ക്രോധ സംസ്കാരം അവിടെ ഉണ്ടാകും. നിങ്ങളൊരാളുടെ മനസ്സിൽ കാമത്തെ ഉണ്ടാക്കിയാൽ അയാളുണ്ടാകുന്ന കാമ സംസ്കാരം നിങ്ങളുടെ ഉള്ളിലും വരും. സർവ സംസ്കാരങ്ങളും, കാരണം ആത്യന്തികമായി ചിത്ത ഒന്നാണ്, രണ്ടല്ല. ഇവിടെ ത്രിഗുണങ്ങളേ ഉള്ളൂ, അതോ പ്രകൃതിയാണ്, ഒന്നാണത്, ഏകമാണ്. അതിന് പരിണമിച്ചിരിക്കുന്ന സർവവും ഏകമാണ്. അതുകൊണ്ടിത് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇതിനെ പലതായി കാണുകയും പലതായി വിജയിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആന്തരികമായ തത്വം ഒന്നാണ്. അതുകൊണ്ട് ഈ സംസ്കാര സംക്രമണം സദാസമയം സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരോട് പരുഷവചനം പറഞ്ഞ് അവനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ വേദനയുടെ സംസ്കാരം അടുത്ത് നമ്മുടെ അന്ധകരണത്തിലേക്കും വരും. വരിക എന്ന് വെച്ചാൽ സംസ്കാരം ഒരിടത്തുനിന്ന് ഇളകി വേറിടത്തേക്ക് വരികയല്ല, ആ സംസ്കാരം നിമിത്തമായിക്കൊണ്ട് നമ്മുടെ അന്ധകരണത്തിലും അതേപോലെയുള്ള സംസ്കാര പരിണാമം സംഭവിക്കും. ആത്യന്തികമായിട്ട് ഒന്ന് കാണുന്നതാണ്. യഥാ എങ്ങനെയാണ് ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി സാധാരണ പറയുന്ന സംഭാഷണമാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. കാണം ചക്ഷുഷ്മാൻ, വളരെ രസകരമായിട്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്. കാരണം ഈ ആശ്രമങ്ങളിലൊക്കെ ജീവിച്ച് പരിചയമുള്ളത് കൊണ്ടാണ്. ഒരുവന് ഒറ്റ കണ്ണേ ഉള്ളൂ, അവനോട് പറയുന്നു, ഓ നിന്റെ കണ്ണ് എത്ര മനോഹരമാണ്. അവന് പൊട്ടക്കണ്ണാന്ന് വിളിക്കുന്നതെന്നും വലിയ അടിയാണത്. അവന് ശരിക്കും അവന്റെ നെഞ്ചത്ത് ഏക്കുന്ന അടിയാണത്. അവന് ഒരു കണ്ണേ ഉള്ളൂ, പക്ഷെ അവൻ്റെ അടുത്ത് പറയണം ആ കണ്ണ് അത്ര മനോഹരമായിരിക്കുന്നു. വിരൂപം, അവന് യാതൊരു സൗന്ദര്യവുമില്ല. രൂപം എന്ന് വെച്ചാൽ സൗന്ദര്യം. അവനോട് പറയുന്നു, നീ എത്ര സുന്ദരനാണ്. അവന് അവന്റെ അവസ്ഥയെക്കുറിച്ച് ബോധമുണ്ട്. ഇത് പറയുന്ന കേൾക്കുമ്പോൾ അവൻ ശരിക്കും വേദനിക്കും. അതിനു വേണ്ടിയിട്ട് ഇതാണ് പരുഷ വചനം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പരമാവധി പറയുക ഒരുത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടി. ഹീനാഭിജനം, അവന് ഉത്തമാഭിജനം. ഓരോന്റെ ചുറ്റുപാടുകളെല്ലാം മോശമാണ്, എന്നാലും നമ്മൾ സാധാരണ പറയാറുള്ള എന്താണ്, ഓ ഇയാളൊരു തപസ്സി എന്ന് പറഞ്ഞാൽ മനസ്സിലറിയാം ഇവനൊരു തപസ്സും ചെയ്യുന്നവനെല്ലാം. നീ വലിയൊരു സത്യമാണ് അറിയാം. എന്താണ് അവൻ സത്യം പറയാത്തവനാണ്. ഈ രീതി അവനൊരു വലിയ പുണ്യവാള്, ഞാൻ ഒരു പുണ്യവും ചെയ്യാത്തവനാണ്. ഈ രീതിയിൽ പറയുക. അതുപോലെ അജ്ഞാനം ച അവിവേകജ്ഞാനം. ഇവിടെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, ജ്ഞാനത്തിന്റെ അഭാവമല്ല, അവിവേകജ്ഞാനം. അതെന്താണ്? കർത്തവ്യ അകർത്തവ്യാദി വിഷയ മിഥ്യാപ്രത്യം. ദാസരു സമ്പത്താണ്. ഒരാളോട് നീ എന്തിനാ തെറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ പറയും, എനിക്ക് ശരിയെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ചെയ്തു. നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് തെറ്റായിരിക്കും, പക്ഷെ എന്റെ ദൃഷ്ടിയിൽ അത് ശരിയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറയും. ഇതിന് കാരണമാണ് പറയുന്നത് അവിവേകം എന്ന് പറയും. സാധാരണ പറയാറുണ്ടോ, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും. അപ്പോൾ ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പൊ ശരി ഏത് തെറ്റേതെന്ന് ഞാൻ മനസ്സിലാക്കി ശ്രമിച്ച് അതിൽ ശരി ഞാൻ ചെയ്യുമെന്നുള്ള മനോഭാവമല്ല, മറിച്ച് എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഞാൻ ചെയ്യും. അതാണ് ഏറ്റവും വലിയ പുരോഗമനമായിട്ട് എന്നുള്ള ആൾക്കാർ പറയുന്നു. അത് ആസുര സമ്പത്തെന്നാണ്. ആദ്യം ശരി ഏതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയുന്നുള്ള വിവേകത്തെ സമ്പാദിക്കുക. അത് സമ്പാദിച്ചിട്ട് ഇവിടെ ഭാഷ്യകാരം വരുന്ന കർത്തവ്യ അകർത്തവ്യം, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കുക. ആ വിവേകത്തെ എങ്ങനെ സമ്പാദിക്കും? അറിവുള്ളവരടുത്ത് ചോദിക്കുക, ഗുരുവിനോട് ചോദിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടത്. അത് സാധാരണ ആരും ചോദിക്കാറില്ല. സാധാരണ ഗുരുവിന്റെ അടുത്ത് നിന്ന് അഭിപ്രായം ചോദിക്കും. ഗുരുവിന്റെ അഭിപ്രായം എന്താ? അഭിപ്രായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, മനസ്സിൽ തീരുമാനിക്കും എന്ത് ചെയ്യണം. തീരുമാനിച്ച് ഗുരുവിന്റെ അഭിപ്രായം ചോദിക്കും. ഇക്കാര്യത്തിൽ ഗുരുവിന് വിവരമുണ്ടോ? എന്റെ ആന്തരികമായ ഭാവം അതാണ്. താനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചതിന് ശേഷം ഇന്നത് ചെയ്യണം, പിന്നെ ഗുരുവിനോട് പോയി അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. താൻ തീരുമാനിച്ചതിന് ഗുരുവിന്റെ അഭിപ്രായം ആവശ്യമില്ല. ഗുരുവിനോട് ചോദിച്ചാൽ എന്ത് പറയും? ഗുരു ചെയ്തോളാൻ പറയും. കാരണം ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലെന്നറിയും. ചെയ്തോട്ടെ. ചെയ്യുമ്പോൾ ചെന്ന് അബദ്ധത്തിൽ ചാടും, അവിടെ കിടന്ന് കൈയും കാലം കൊട്ടടിക്കും. ഗുരു ആശ്വസിപ്പിക്കും, സാരമില്ല, ഇനി ശരിയാവും. അപ്പൊ തുടക്കത്തിൽ തന്നെ തെറ്റി. തീരുമാനിച്ചിട്ട് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത് നമ്മളെപ്പോലെയുള്ള അടുത്ത് ചോദിക്കാം, ഗുരുവിനോട് ചോദിക്കാൻ പാടില്ല. തീരുമാനമെടുത്ത് വേണ്ടവണ്ണമൊക്കെ നല്ലവണ്ണം ചിന്തിച്ചൊരു തീരുമാനമെടുത്ത് തീരുമാനമെടുത്തിട്ട് നമ്മുടെ സഹജീവികളോട് ചോദിക്കാം, ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്ത് ശരിയോ തെറ്റോ? ചിലപ്പോൾ തെറ്റെന്ന് പറയും, ചിലപ്പോൾ ശരിയെന്ന് പറയും, അസ്വീകരിക്കാം, തള്ളിക്കളയാം. അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഗുരുവിന്റെ സന്നിധിയിൽ അവിവേകം പാടില്ല എന്ന് പറയുന്ന അതാണ്. ഗുരുവിന്റെ സന്നിധിയിൽ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനോട് അഭിപ്രായം ചോദിക്കരുത്. എന്തുകൊണ്ട്? നമ്മുടെ തീരുമാനം ഗുരുവിന്റെ താല്പര്യമാണെന്ന് നമുക്ക് ഉറച്ച ഇത് വരണം. ഗുരുവിന്റെ ഇച്ഛ, ഗുരുവിന്റെ താല്പര്യം അനുസരിച്ചാണ് എന്റെ തീരുമാനം എന്ന് തീരുമാനിക്കുന്നവന് ദൃഢനിശ്ചയം വേണം. ഗുരുവിന്റെ ഉള്ളറിഞ്ഞിട്ടായിരിക്കണം തീരുമാനം, എന്നാൽ ശരിയായിരിക്കും. ഒരാൾ ഒരു ഉദാഹരണം പറഞ്ഞ, ഒരാളിപ്പോൾ കാശിക്ക് പോകും, ഒരാൾക്ക് തോന്നി ഇന്ന് കാശിക്ക് പോയാലെന്തോ, അയാളുടെ മനസ്സിൽ അയാൾക്ക് അങ്ങനെ ഒരു ആലോചന വന്നു, അയാൾ തീരുമാനിക്കുന്നു എനിക്ക് കാശിക്ക് പോകണം. അപ്പോൾ തീരുമാനിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ അയാൾ ബോധ്യപ്പെടണം എന്താണോ, ഇതെന്റെ തീരുമാനം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഇച്ഛയാണ്. പിന്നെ അയാൾ ഗുരുവിന്റെ അടുത്ത് പോയി അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല, ഗുരു ഞാൻ കാശിക്ക് പോട്ടെ. അയാൾ തീരുമാനിച്ചിട്ട് ഗുരുവിന്റെ അടുത്ത് പോയി അനുവാദം ചോദിക്കുകയാണെങ്കിൽ തീരുമാനം അയാളതും, ഇനി അടുത്ത് ഗുരുവിന്റെ തീരുമാനത്തിന് വേണ്ടി അയാൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ആർക്ക് തീരുമാനം എടുക്കാൻ പറ്റും? ഗുരുവിന്റെ ഇച്ഛ താല്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എത്ര പേർക്ക് തീരുമാനം എടുക്കാൻ പറ്റും? തീരുമാനം എടുക്കുന്ന കാര്യം പ്രയാസമാണ്. തീരുമാനമെടുക്കാൻ കഴിയുമെന്നുള്ള ഉത്തമാധികാരികൾ ഉണ്ടായിരിക്കും, എല്ലാം ഞാൻ പറയുന്നു. പക്ഷെ സാധാരണഗതിയിൽ അത് ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിൽ എല്ലാ ശിഷ്യന്മാരും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരവരുടെ തീരുമാനങ്ങളെ ഗുരുവിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവിനെ സമീപിക്കുന്നത്. മറിച്ച് ഒരാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി, അത് നുമ്പ് പറഞ്ഞതുപോലെ സംസ്കാരം കൊണ്ടുണ്ടാവാം, അയാളൊരു തീരുമാനം എടുക്കുന്നില്ല, നേരെ ഗുരുവിന്റെ മുമ്പിൽ ചെല്ലുന്നു, തന്റെ ആഗ്രഹത്തെ അവിടെ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ എന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായി, ഇത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, പോകണമോ പോണ്ടയോ എന്ന് എനിക്കറിയത്തില്ല, ഗുരു എനിക്ക് വേണ്ടി തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഗുരുത്വമുണ്ട്. ഗുരു തീരുമാനിക്കുന്നു നീ പോകണം അല്ലെങ്കിൽ പോകണ്ട, അതാണ് പിന്നെ തന്റെ തീരുമാനം, താൻ തീരുമാനിച്ചിട്ടല്ല അവിടെ പോകുന്നു. ഇനി ഒരാൾ തീരുമാനിച്ചിട്ട് ഗുരുവിന്റെ അടുത്ത് ചെന്നെന്നിരിക്കട്ടെ, എന്തായാലും ഗുരുവിന്റെ ഇച്ഛയെ ആഗ്രഹത്തെ ഒരാൾ സ്വീകരിക്കാതെ തീരുമാനിച്ച് ഗുരുവിന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ഗുരു മനസ്സിലാക്കും അവൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇവന് ഗുരുത്വമില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവന്റെ ഗുരു ആകാതിരിക്കുന്ന നല്ലത്, നമ്മുടെ തടി രക്ഷിക്കാൻ അതാ നല്ലത്. അങ്ങനെ ഗുരുവിന്റെ തടി രക്ഷിക്കുന്നത് ആചാര്യം ആഗച്ഛന്തി. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശിഷ്യ ദോഷാഹ, ഈ ശിഷ്യന്മാരുടെ ദോഷങ്ങളെല്ലാം ചെന്നു ചേരുന്നത് ഗുരുവിലാണ്. അങ്ങനെയുണ്ട് ഒരു ശാസ്ത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംസ്കാര സംക്രമണമുള്ളത്. അപ്പോൾ വിചാരിക്കും എന്തായാലും ഇവൻ അനുഭവിക്കാൻ പോകുന്നു, ഇനി ഞാനും കൂടെ എന്തിനാ ഇത് അനുഭവിക്കുന്നു, ശരി എന്നായിക്കോട്ടെ. അവന്റെ കർമ്മം അനുസരിച്ച് പോകട്ടെ എന്ന് ഗുരു വിചാരിക്കും. കാരണം ഗുരുവിന് പിന്നെ അതിൽ അവിടെ ഗുരുത്വത്തിന്റെ ആവശ്യമില്ല, ഗുരു അതിലൊന്നും ആകേണ്ട കാര്യമില്ല, അവനായിക്കഴിഞ്ഞു, ഗുരുവിന്റെ പാർട്ടിയുടെ അവൻ എടുത്തു കഴിഞ്ഞു. ഒരിക്കലും തീരുമാനങ്ങൾ എടുത്തിട്ട് ഗുരുസന്നിധി ചെല്ലാൻ പാടില്ല, അവിടെ ശൂന്യമായ മനസ്സോടെ ചെല്ലാവും. ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ അറിവോ എന്താണോ സഹജമായി വന്നു ചേരുന്നത് അതിനൊന്നും സ്വന്തമാക്കാതെ, അതിനൊന്നും ഞാനെന്നുള്ള അഭിമാനം വയ്ക്കാതെ, എന്റെ ആഗ്രഹം എന്റെ തീരുമാനം എന്റെ അറിവ് അങ്ങനെ ഒരു ഭാവനയും വയ്ക്കാതെ, ഒരാൾക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഇല്ലെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ഗുരുവിന്റെ സന്നിധി ചെല്ലുക, തന്റെ ആഗ്രഹത്തെ അല്ലെങ്കിൽ തന്റെ മനസ്സിന്റെ തോന്നൽ, അത് വെറും ഒരു തോന്നലാണ്, അതിന് ഗുരുവിന്റെ മുന്നിൽ അവതരിപ്പിക്കുക. ഗുരുവിന് തൂങ്ങിച്ചാവാൻ തോന്നുകയാണ്, ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് പറയുക, ഗുരു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്റെ മനസ്സിന് ഇങ്ങനെ ഒരു താല്പര്യം വരുന്നു, അതും പറയാം. ഗുരു പറയും എന്താ ചെയ്യേണ്ടതെന്ന്. ഉടനെ ചെയ്യേണ്ടത് എന്താണെന്ന് ഗുരു പറഞ്ഞു. അതല്ലാതെ വരുന്നതിനാണ് അവിവേകം എന്നിവിടെ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ആന്തരികമായ തീരുമാനങ്ങളെടുത്ത് ഒരു ഗുരുസന്നിധിയിൽ ഒരിക്കലും അങ്ങനെ എടുക്കാൻ പാടില്ല. അതാണ് ശിഷ്യന്റെ ഉത്തമമായ യോഗ്യത. പക്ഷെ അത് പറയാൻ എളുപ്പമാണ്. നമ്മുടെ നീ പറഞ്ഞ വാസനയും മറ്റ് ശക്തമായിരിക്കുമ്പോൾ നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുത്തു. ചീത്ത കാര്യങ്ങൾക്കല്ല, നല്ല കാര്യങ്ങളിൽ തന്നെ നമ്മളെ പ്ലാനുകളും പ്രോജക്റ്റുകളും എല്ലാം നമ്മളുണ്ടാക്കും, എന്നിട്ട് ഗുരുവിന് മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കും. ഗുരു ഒന്ന് മൂളും, ഗുരുവിന്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞ് യവൻ ഇതും കൊണ്ട് കിടന്ന് ചക്രശാസ്ത്രം വലിക്കും. ഗുരു അവിടെ നിസ്സഹായനാണ്. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. അയാൾ ഉത്തമ ശിഷ്യനാണെന്നുള്ള അഭിമാനവും കാണും. ഇതൊന്നും ആധ്യാത്മിക മാർഗത്തിൽ ശരിയാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, കർത്തവ്യ അകർത്തവ്യ വിഷയങ്ങളിൽ മിഥ്യാപ്രത്യം പാടില്ല. എന്ന് വെച്ചാൽ അവിവേകം പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ആധ്യാത്മിക സാധകൻ വിവേകത്തോടുകൂടി മാത്രമേ കർത്തവ്യ അകർത്തവ്യങ്ങൾ സ്വീകരിക്കാവൂ. അത് ആ വിവേകമന ആർജിക്കേണ്ടത് ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന്. ഇതിന്റെ അവസാനം പറഞ്ഞു നിർത്തുന്നതാണ് തസ്മാ ശാസ്ത്രം പ്രമാണന്തേ. ശാസ്ത്രം എന്താണ്, ഗുരുവിന്റെ ഉപദേശം എന്താണെന്നൊക്കെ നമ്മൾ പലവണ പറഞ്ഞാണ്, അതിന് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം അഭിജാതസ്യ, ഇതെല്ലാം ഇങ്ങോട്ട് സമ്പാദിച്ച് വന്നവന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. അവനിവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ വളർത്തും. കിം അഭിജാതസ്യത്യാഹ അസുരാണാം സമ്പദം ആസുരി താം അഭിജാതസ്യ. ആസുര സമ്പത്തിനെ ആർജിക്കുന്നതിന് വേണ്ടി ജനിച്ചവനിൽ കാണുന്ന സമ്പത്തുകൾ ഇതൊക്കെയാണ്. അവൻ ഇരിക്കുന്ന സമ്പത്തനുസരിച്ച് അവൻ ആർജിക്കും എന്ന് ചുരുക്കം. അതിൽ അഭിജാതൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ജന്മനാജാതി എന്ന് പറയുന്നതിന്റെ താത്പര്യം. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ദമ്പോ ദർപ്പോതി മാനസ്ഥ ക്രോധപാരുഷ്യമേവച അജ്ഞാനം ചാഭിജാതസ്യ അർത്ഥസമ്പദം ആസുരീം ദേവീ സമ്പദ് വിമോക്ഷായ ബന്ധായ ആസുരീമത മാസുച സമ്പദം ദേവീം അഭിജാതോസി പാണ്ഡവ. ശിഷ്യ ഓം.